അത് പറഞ്ഞില്ലേ, നടരാജഗുരു എന്ന് പറയുന്നത് വളരെ വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു. ഒരു നല്ല വ്യക്തിത്വവും ഒരു വലിയ കാഴ്ചപ്പാടുമുള്ള ഒരാളായിരുന്നു. ഒരു ദാർശനികനായിരുന്നു, ജീനിയസ് ആയിരുന്നു, പ്രതിഭാശാലിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ഒരാളിനും എന്താണ് ഗുരുവിനെ മാത്രം അംഗീകരിക്കുന്ന ശിഷ്യന്മാരെ കൂടെ സഹകരിക്കാൻ പറ്റത്തില്ല. ഗുരുവിന്റെ ശിഷ്യന്മാരെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ആൾക്കാരായിരുന്നു. പണ്ഡിതന്മാരുണ്ടായിരുന്നു, ഭാവരന്മാരുണ്ടായിരുന്നു, പലതരത്തിലുള്ള ആൾക്കാരാണെന്ന് ഗുരുവിന്റെ ചുറ്റും കൂടിയിരുന്നു. അപ്പോ അവരെല്ലാം ഗുരുവിനെ മാത്രമേ അംഗീകരിക്കൂ, വേറാളിനെ അംഗീകരിക്കൂ. പലരും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയല്ല, പലരും അങ്ങനെയാണ്. അങ്ങനെ വന്നപ്പോ ഗുരു ഒരു വലിയ പ്രതിഭാശാലിയും ജീനിയസുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ നടാഗുരുവിന്റെ അതൊന്നും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, ഗുരു വളരെ ഉയരങ്ങളിലായിരുന്നെങ്കിലും എല്ലാവരും ഉൾക്കൊണ്ടു പോകാനുള്ള ഒരു കഴിവ് ഗുരുവിനുണ്ടായിരുന്നു. എല്ലാവരും അത് പ്രധാനമായി സംഭവിക്കുന്ന അങ്ങനെ അതിനൊരു കാരണം കൂടെയുണ്ട്. ഒരു ഗുരു എന്ന് പറയുമ്പോൾ എവിടെ ആയാലും ശരി, ഗുരു എന്ന് പറയുമ്പം അവിടെ ഗുരുവിന്റെ ശിഷ്യന്മാർ ഏത് തരത്തിലുള്ളവരായാലും ശരി, അവർ ഗുരുവിനെ ഉൾക്കൊള്ളും. അതുകൊണ്ട് തന്നെ ഗുരുവിനെ അവരെ ഉൾക്കൊള്ളാൻ പറ്റും, അത് പ്രയാസമുള്ള കാര്യമില്ല. ശിഷ്യന്മാരെന്ത് വിവരദോഷികളായാലും ശരി, അവർ ഗുരുവിനെ ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഗുരുവിനെ അവരെ ഉൾക്കൊള്ളാൻ പ്രയാസമില്ല. പക്ഷേ നടാഗുരു എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ ശിഷ്യന്മാരുടെ ഒരാളാണ്, ഒരാൾ മാത്രം. അയാൾ ഇനി എത്ര മഹത്വമുള്ള ആളായാലും ശരി, മറ്റ് ശിഷ്യന്മാർക്ക് ഗുരുവിനെ ഉൾക്കൊള്ളുന്നത് പോലെ ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റില്ല, ആ വ്യക്തിക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് നടാഗുരു എന്ത് ചെയ്തു, പുറത്തുപോയി. നടാഗുരു പുറത്തൊക്കെ പോയിട്ട് ഇവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പരാജയമായിരുന്നു. നടാഗുരുവിന്റെ ആ ബൗദ്ധിക നിലവാരത്തിലുള്ള ആരും ഇവിടെ ഇല്ലായിരുന്നു, ആ കാഴ്ചപ്പാടുള്ള. അതുകൊണ്ട് ഇവർക്ക് പരസ്പരം സഹകരിക്കാൻ പറ്റാതെ. അപ്പോ നടാഗുരു എന്ത് ചെയ്തു, ഒഴിഞ്ഞുപോയി വേറെ സ്ഥലത്തേക്ക് പോയി. ബോധാനുസ്വാമി എന്നാണ് കേട്ടിട്ടുള്ളത്. ബോധാനുസ്വാമിയുടെ അടുത്ത് നടാഗുരു ചെല്ലുകയും പിന്നെ നടാഗുരുവിനെ അത് ഏൽപ്പിച്ചെന്നൊക്കെ കേട്ടിട്ടുള്ളത്. കറക്റ്റുള്ള ചരിത്രം എനിക്കറിയത്തില്ല, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കാനാണ് വഴി. അപ്പൊ ഗുരു, അതായത് നടാഗുരു രണ്ട് കാര്യങ്ങളിൽ നിന്നും മാറിയെന്നാണ്. ഒന്ന് ഈ കക്ഷി രാഷ്ട്രീയം, പൊളിറ്റിക്സ് എന്ന് മാറിയിരുന്നു. പിന്നെ ജാതീയത, ജാത്യഭിമാനം, ഇത് രണ്ടും ഇല്ലാത്ത ആളായിരുന്നു. അത് രണ്ടും തീരെ ഇല്ലാത്ത ആളായിരുന്നു നടാഗുരു. അപ്പോൾ ചുവീരയിലേക്ക് വരുമ്പോൾ എന്ന് പറയുന്ന എന്താണ്, അവിടെ ഇത് രണ്ടും ഉള്ള സ്ഥലമാണ്. പൊളിറ്റിക്സും ആവശ്യത്തിനുണ്ട്, ജാത്യഭിമാനവും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നടാഗുരുവിനെ പോലെ അങ്ങനെ ഒരു അഭിമാനമില്ലാത്ത ആൾക്ക് നിൽക്കാൻ പറ്റി. ഇതില്ലാന്ന് മാത്രമല്ല, അതിനെയൊക്കെ വളരെ ശക്തമായി എതിർത്ത ആളാണ്. അപ്പൊ പിന്നെ എങ്ങനെ ശിവരി നിൽക്കാൻ പറ്റും? പറ്റത്തില്ല. പിന്നെ എന്താണ് ഗുരുവിനെ പോലാകാൻ ആർക്കും എളുപ്പം നടക്കുന്ന കാര്യമുണ്ട്. ഗുരുവിന്റെ വ്യക്തിത്വ വൈശിഷ്ട്യം അതൊന്നും നടായൂരുവിന് കിട്ടിയില്ല. നടായൂരു ഒരു ചിന്തകനായിരുന്നു, ഫിലോസഫറായിരുന്നു, ആ രീതിയിൽ നടായൂരു അങ്ങനെ പോയി. ഏതൊരു പാശ്ചാത്യ ദർശനങ്ങളുമായിട്ടാണ് പരിചയം, അങ്ങനെ ഒരു ചിന്തകനായി പോയി. പക്ഷെ ഗുരുവിന്റെ ആശയത്തോട് വലിയ പ്രതിബദ്ധത ഉണ്ടായിരുന്നു. എന്നോട് ശാസ്ത്രവേദ്യർ പറഞ്ഞിട്ടുണ്ട്, ആറുമാസം ഊട്ടിയിൽ നിന്നിട്ട് ഉണ്ടായ ഒരു ഉരുളക്കിഴങ്ങ് കൃഷി എന്തിനു വേണ്ടിയിട്ടാണ്? പട്ടിണി മാറ്റാൻ വേണ്ടി. എന്നിട്ട് ആറുമാസം വർക്കലി വന്നിട്ട് കപ്പ കൃഷി ചെയ്യും. കൂലിക്ക് വെച്ചല്ല, സ്വയം തന്നെ മൺമട്ടിയെടുത്ത് കളയ്ക്കുന്നത്. ശിഷ്യന്മാരുണ്ടെങ്കിൽ അവരെയും കൊണ്ട്, കാരണം ഇത് നേരിട്ട് കണ്ടിരുന്ന ആളാണ് ആനശാസ്ത്രവേദി. ഇദ്ദേഹത്തിന്റെ ഇങ്ങനെ ഇതിലൊക്കെ വളരെ കർക്കശമായ നിലപാടുള്ളതുകൊണ്ട് സമ്പത്തൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, കാശൊന്നും ഉണ്ടായില്ല. കാരണം കാശുണ്ടാവണമെങ്കിൽ സമുദായത്തിന്റെ പിൻബലം വേണമെന്ന്, അല്ലെങ്കിൽ ചില ആത്മീയമായ തരികടകളൊക്കെ കാണിക്കണം. ഇതൊന്നും അദ്ദേഹം ചെയ്യുന്ന ആളല്ല, ഇന്നൊന്നും നിന്നയാണ്. അതുകൊണ്ട് പട്ടിണിയായിരുന്നു എന്ന് വൈദ്യർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നടായൂര് തന്നെ വൈദ്യരോട് പറഞ്ഞാണ്. ഒരു ദിവസം നടായൂര് വന്നപ്പോ അവിടെ അല്ല, ശാസ്ത്രവേദ്യർ വന്നപ്പോ നടായൂര് അവിടെ നിന്ന് കപ്പയ്ക്ക് കളക്കി കളച്ച് കപ്പ ഇടുന്നു. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞ്, ഞാൻ ഇവിടെ വന്ന ആറുമാസം ഇവിടെ കപ്പ കണ്ടിട്ട് പോവും അങ്ങോട്ട്. അവിടെ ചെല്ലുമ്പോ അവിടെ നട്ടുള്ള കഴിഞ്ഞു ശരിയാവും, പിന്നെ അത് കഴിച്ച് അവിടെ കഴിയും. അപ്പോഴത്തേക്ക് ഇവിടെ കപ്പ ശരിയാവും, അപ്പൊ തിരിച്ചു ഇവിടെ വരുന്നു. ഇവിടെ വന്ന് കപ്പ തരുന്നു. അപ്പൊ ഉണക്ക ചപ്പാത്തി ഇങ്ങനെ കീറി പച്ചമുളകും കൂടെ കടിച്ച് തിന്നുന്നത് കണ്ടിട്ടുണ്ടെന്ന്. എന്നാലും തന്റെ ആദർശങ്ങളിൽ നിന്നും വിട്ടുമാറാത്ത ആളാണ്. ഇന്നിപ്പോ ഇവിടെ എന്തിന്റെ കുറവാണ്? അങ്ങനെ ഒരു ആളാണ് വൈദ്യർ പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ, എനിക്ക് ഗുരുകുലത്തിൽ നിന്നുള്ള അറിവൊന്നുമല്ല. ഒരു പക്ഷേ പിൽക്കാലത്ത് അതിനൊക്കെ മാറ്റം വന്നിരിക്കും. ഇതൊരു കാലത്തായിരിക്കും, പിൽക്കാലത്ത് അവിടെയും സമ്പത്തൊക്കെ ഉണ്ടായിരിക്കും. വൈദ്യരെന്ന് പറയുന്നതിന്റെ ആദ്യകാലം മുതലെ ഇതൊക്കെ കണ്ട ആളാണ്, അങ്ങനെ എന്നോട് പറഞ്ഞു. അതായത് ഇവിടെ ഈ സമാധി, ഇവിടെ ഈ സമാധി മന്ദിരം ഇങ്ങനെ ഉണ്ടാക്കിയതിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്, അത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അദ്ദേഹം പറഞ്ഞത് ഇത് ബ്രഹ്മവിദ്യാലയത്തിന് തറക്കല്ലിട്ട സ്ഥലമാണ്, അവിടെ ബ്രഹ്മവിദ്യാലയം സ്ഥാപിക്കേണ്ടത്, അല്ല അവിടെ സമാധി എല്ലാം സ്ഥാപിക്കേണ്ടത്. അതിനോട് യോജിപ്പില്ലായിരുന്നു. പിന്നെ സമാധി ഉണ്ടാക്കി അവിടെ പൂജ ആരാധനയൊക്കെ നടത്തിയിട്ട് സ്വാമിമാരത് വെച്ച് കാശുണ്ടാക്കുന്നു എന്നുള്ള ഒരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇവിടെയുള്ളവർ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് സംസരിക്കുന്ന സ്ഥലത്ത് എന്താണ് അങ്ങനെയുള്ള പൂജയും ആരാധനയും നടക്കാൻ പാടില്ല, അതൊരു ലൈബ്രറി ആയിരിക്കും, ആൾക്കാർ വന്നിരുന്ന് വായിക്കാനും പഠിക്കാനും. കാരണം അങ്ങനെ വെച്ചെന്തെന്ന് വെച്ചാൽ ഈ ബ്രഹ്മവിദ്യാലയം എന്ന് പറയുന്നത് ആ സങ്കല്പത്തിലാണ് അവിടെ ഈ നടായൂരുവിന്റെ സമാധി. കാരണം ലൈബ്രറിയുടെ നടക്ക് ഒരു സമാധി എന്ന് വെച്ചാൽ അവിടെ ഒന്നുമില്ല, അവിടെ പ്രത്യേകിച്ച് പൂജയും മണിയടി ആരാധനയുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇതൊക്കെ വായിക്കാനും പഠിക്കാനും ഉണ്ട് ഒരു സ്ഥലം. അപ്പൊ അങ്ങനെ വായിക്കുക പഠിക്കുക ചിന്തിക്കുക ഇതിനൊക്കെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു സമാധി അവിടെ ഉണ്ടായത്. അപ്പോ അദ്ദേഹം ഒരു വലിയ മനുഷ്യനായിരുന്നു. ഒരു ദേവൻ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു, ഒരു ലോകം. ഇതെല്ലാമുള്ള ഒരു ലോകം, രാജ്യങ്ങൾക്ക് അതിരുകൾ പാടില്ല, മനുഷ്യരെല്ലാം അതിരുകളില്ലാത്ത ഒരു ലോകമായി കഴിയും. ഒരു വലിയ ആശയമാണ്. ഇപ്പൊ ലോകം അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതിരുകളില്ലെങ്കിൽ സംഘർഷങ്ങളില്ല, പട്ടാളത്തിന്റെ ആവശ്യമില്ല, പോലീസിന്റെ ആവശ്യമില്ല, പോലീസിരുന്നോട്ടെ പട്ടാളത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം മുഴുവൻ ജനങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാം. ഈ ലോകത്തിലെ പട്ടിണിയെല്ലാം മാറും, ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിലും സമൃദ്ധിയിലും കഴിയും. ഒരിടത്തും ദാരിദ്ര്യം കാണത്തില്ല, ഒരിടത്തും പട്ടിണി കാണത്തില്ല. ഈ പണങ്ങൾ മുഴുവൻ ആയുധത്തിന് വേണ്ടി ചെലവാക്കുന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇങ്ങനെ പലയിടത്തും പട്ടിണി കാണുന്നത്. അപ്പോൾ അതിർത്തികളുള്ള രാജ്യങ്ങൾ വേണ്ട, ഈ ദേശീയത അതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. എന്റെ രാജ്യം, എന്റെ മാതൃരാജ്യം, അങ്ങനെ ഒരു രാജ്യം എന്റെ ആവശ്യമില്ല. ഭൂമിയിലെല്ലാം മനുഷ്യരുണ്ട്, ഭൂമി എന്നാൽ എല്ലാം മനുഷ്യരുടെ സ്വന്തമാണ്. ഇങ്ങനെയൊക്കെയുള്ള വിശാലമായ ആശയം പക്ഷെ അത് പ്രായോഗികമാകുന്നില്ല. അത് പ്രായോഗികമാകാത്തതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഒന്ന് പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ്, അന്താരാഷ്ട്രീയമായ പൊളിറ്റിക്സ്, മറ്റൊന്ന് മത തീവ്രവാദം. ഈ രണ്ടും കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രായമാകുന്നതിന് ഇനിയും കാലങ്ങൾ കൂടി. മത തീവ്രവാദവും ഈ രാഷ്ട്രീയവും നിൽക്കുമ്പം അതിന് പ്രയാസമാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം, ഏക ലോകം. ഒരു ലോകം, മനുഷ്യർക്കെല്ലാവർക്കും കൂടെ ഒരു രാജ്യം, ഭൂമി, ഏകലോകം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആവശ്യം. അങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം, ഒന്ന് രണ്ട് ലോകമഹായുദ്ധങ്ങൾ അതുണ്ടാക്കി, കെടുതികൾ, ഇതൊക്കെ അതിർത്തി തർക്കമാണല്ലോ. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ഇങ്ങനൊരാശയം വന്നത്. അതിർത്തികൾ വേണ്ട രാജ്യങ്ങൾക്ക്, ഭൂമി എന്നൊരു എല്ലാവരുടെയും രാജ്യമായിരിക്കട്ടെ എന്നുള്ള ഒരാശയം, വലിയൊരാശയമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുവേണ്ടി നിലകൊണ്ടാണ് അപ്പൊ ഇത്തരം തന്റെ എല്ലാ ചിന്താഗതികളുടെയും മൂലാശയങ്ങൾ കിട്ടിയത് ഗുരുവിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗുരുവിന്റെ സമ്പർക്കവും സാമീപ്യവും. അതൊക്കെയുണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ വേറെ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടുവന്ന കാര്യം? എന്താണ് ഏത് പദ്യമാണോ അവിടെ പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് പോയത്? ഏത് പദ്യമാണ്? നൂലാട തന്നിൽ ഉതകം നുര തന്നിൽ ആലോചനാവിഷയമായിരുന്നു. തന്റെ കാര്യജാലത്തോടും മറകിലുണ്ടറിവുന്ന എവിടെ നിന്നാണ് ഇങ്ങോട്ട് തിരിഞ്ഞു പോയത്? എനിക്കറിയില്ല, അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. എവിടെ എഴുതിയിരിക്കുന്നു? ഏത് ചരിത്രം എവിടെ എഴുതിയിരിക്കുന്നു? ആരെഴുതിയിരിക്കുന്നു? ആ അത് തന്നെ വെറുതെ എന്തെങ്കിലും പറഞ്ഞപ്പോ അത് തന്നെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് തരണം. നൂലാട തന്നെ ഉതകം നുര തന്നെ ഏതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവിടുന്ന് നമ്മൾ മാറി ഇങ്ങോട്ട് പോയി. എവിടുന്നാ മാറിയത്? അവിടെ അല്ല, ആ ഭ്രാന്തി തരച്ചു. അതായത് നൂലാട തന്നെ ഉതകം നുര തന്നെ എന്നിങ്ങനെ യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകം മറയത്തില്ല. യുക്തി ചിന്തകൊണ്ട് ലോകം മറയത്തില്ല. നിങ്ങൾ എത്രയൊക്കെ ഇത്, അതായത് ഈ പുസ്തകം എന്ന് പറയുന്നത് എന്താണോ, ഇത് വെറും കടലാസാണെന്നോ അല്ലെങ്കിൽ പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പൾപ്പാണെന്നോ അല്ലെങ്കിൽ പൾപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച തടിയാണെന്നോ ഒക്കെ അറിഞ്ഞെന്ന് വിചാരിച്ച് പുസ്തകം പറഞ്ഞു കൊടുത്തില്ല. കാര്യകാരണ ചിന്ത കൊണ്ട് എന്താണ്, നമ്മൾ കാണുന്ന ലോകം മറഞ്ഞു പോകത്തില്ല. ഏവം ഹാ ലോകമാകെ മറയുന്നു എന്നും അർത്ഥം പറയാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ ചിന്തിച്ചാൽ ലോകം മറയത്തില്ല. ഇവിടെ ആ കാര്യകാരണ ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ലോകം മറയത്തില്ല. അപ്പൊ ഇവിടെ അക്കാര്യമല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ ലോകമാകെ മറയുന്നു എന്ന അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമാകും. പിന്നെ എങ്ങനെ അർത്ഥം പറയണം? ലോകമാകെ മറയുന്നൊരു അവിദ്യയാലെ ആലോചനാ വിഷയമായി. ഇത് മറയുന്നൊരു അവിദ്യയാലെ ലോകമാകെ ആലോചനാ വിഷയമായി നടക്കുന്നു. അവിദ്യ മറയൂ എന്ന് പറഞ്ഞാൽ അത് സമ്മതമാണ്. അവിദ്യ മറയും, അത് സമ്മതമാണ്. അല്ലാതെ നമ്മൾ യുക്തി വിചാരം ചെയ്താൽ ലോകം മറയത്തില്ല. പിന്നെ ലോകം എങ്ങനെ മറയും, അതെങ്ങനെ മറയുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ലോകം മറയുന്നത്? ഒന്ന് ഉറക്കത്തിൽ മറയും. അത് ഉറക്കത്തിൽ ലോകം മറയുക എന്ന് പറഞ്ഞാൽ ആകാശത്തൂടെ ഒരു പ്ലെയിൻ പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മളതിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ പ്ലെയിൻ മറഞ്ഞു പോകും. അതുപോലെയുള്ള ഉറക്കത്തിൽ മറയും. പ്ലെയിൻ അവിടെ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ഇത്രയുള്ളൂ. അതുപോലെ ഉറക്കത്തിൽ മറയുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലോകമൊക്കെ ഇവിടെ ഉണ്ട്, നമ്മൾ അറിയുന്നില്ല. ഉറക്കത്തിൽ മറയുക എന്ന് എന്താ മറയുന്ന എപ്പോഴാണ്? സമാധി. സമാധിയിലെ പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരാൾ സമാധി ശീലിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഏകാഗ്രത ശീലിക്കുകയാണ്. ഒരാൾ ഏകാഗ്രത ശീലിക്കുമ്പോ രണ്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നു, ഈ ഭ്രാന്തി ദർശനങ്ങളുണ്ടാകും. ഭ്രാന്തി ദർശനം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തോളണം ആരെ? നമ്മുടെ സ്വാമി. അതാണ് മനസ്സേകാഗ്രപ്പെട്ട ഭ്രാന്തി ദർശനങ്ങൾ ഉണ്ടാകും. അപ്പോൾ പൂർവജന്മ സ്മൃതി അത് ഇത് ഇങ്ങനെ പല കാര്യങ്ങളൊന്നും തോന്നും മനുഷ്യർ, അതൊക്കെ ഭ്രാന്തി ദർശനങ്ങൾ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് പൂർവജന്മത്തിലേക്ക് പോയി. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ മനസ്സെ ഏകാഗ്രമാക്കി പൂർവജന്മത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട്. അവർക്ക് അറിയില്ല ഇതെന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. കാരണം അവർക്ക് യോഗശാസ്ത്രത്തെ കുറിച്ചൊന്നും ശരിയായ ധാരണയില്ല. അവർ വിചാരിക്കും ഞങ്ങൾ പൂർവ്വജന്മത്തിൽ പോയി വന്നു. പിന്നെ മനസ്സേകാഗ്രമാകുമ്പോൾ ഉണ്ടാകുന്ന ഭ്രാന്തി ദർശനം, ഈ ഭ്രാന്തി ദർശനം കൊണ്ടൊരു ഗുരുവും ഒരു വലിയ പ്രസ്ഥാനവും ഉണ്ടായിട്ടുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. അതിന്റെ അടിസ്ഥാനം ഭ്രാന്തി ദർശനമാണ്. ഒരു ഗുരുവിന് ഭ്രാന്തി ദർശനം ഉണ്ടായാൽ ശിഷ്യന്മാർക്ക് ഭ്രാന്തി ദർശനം ഉണ്ടാകും. എന്ന ചോദ്യം വരും, ഗുരുവിന് ഭ്രാന്തി ദർശനം ഉണ്ടായാൽ ശിഷ്യന്മാർക്ക് ഭ്രാന്തി ദർശനം ഉണ്ടാകും. ഗുരുവിനും ഭ്രാന്തി ദർശനം ഉണ്ടായാൽ ശിഷ്യന്മാർക്ക് ഭ്രാന്തി ദർശനം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുരുവിന്റെ ഭ്രാന്തി ദർശനത്തെ കുറിച്ച് കേൾക്കുമ്പോ അതിനോട് ചിലരുടെ മനസ്സിൽ താല്പര്യം ഉണ്ടാവും. താല്പര്യം ഉണ്ടാവുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുരുവിന്റെ ബ്രെയിനും ഈ കേൾക്കുന്നവന്റെ ബ്രെയിനും തമ്മിലൊരു പൊരുത്തമുണ്ട്, എവിടെയോ ഒരു ചേർച്ചയുണ്ട്. അതുകൊണ്ടാണ് താല്പര്യം ഉണ്ടാവുന്നത്. മനസ്സിലാവും. ഇങ്ങനെ താല്പര്യം ഉണ്ടാകുമ്പോൾ, ഞാനത് വ്യക്തമായും പറയുന്നത് എന്റെ കൂടെ അനുഭവം വെച്ചുകൊണ്ടാണ്. അപ്പൊ ഈ ഭ്രാന്തി ദർശനം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഗുരുവിന്റെ അടുത്ത് പോയി. പോയപ്പോ എനിക്ക് അതിനോടൊരു താല്പര്യമുണ്ടായി, അറിയാൻ വേണ്ടി തന്നെയാണ് പോയത്. കാരണം എനിക്ക് മനസ്സിലായി എന്റെ ബ്രെയിനിൽ ഈ ഭ്രാന്തി ദർശനത്തിനൊരു സ്പേസ് ഇല്ലാന്ന് എനിക്ക് സ്വയം മനസ്സിലായി. ഇത് ഞാൻ ആധ്യാത്മികമായിട്ടൊക്കെ അന്വേഷിച്ച് നടക്കുന്ന കാലമാണ്. അപ്പോ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ ബ്രെയിനിൽ അങ്ങനെ ഭ്രാന്തി ദർശനം ഉണ്ടാകുന്ന ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എനിക്ക് ഗുരുവിനോട് അട്രാക്ഷൻ തോന്നും. ഞാൻ രണ്ടു തവണ പോകും, എന്റെ ഓർമ്മ രണ്ടു തവണ എന്നൊക്കെ പറയുന്നു. അതൊക്കെ ഒരു 90 മുമ്പുള്ള കാര്യമാണ്, അങ്ങനെ പലരും ഒന്നും ജനിച്ചിട്ടില്ല. അപ്പോ എനിക്ക് ഉറപ്പാണ് എന്റെ ബ്രെയിനിൽ ഭ്രാന്തി ദർശനം ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് എന്നെ അങ്ങോട്ട് അട്രാക്ഷൻ ഉണ്ടാകില്ല. അപ്പോ ഗുരുവിന് ഭ്രാന്തി ദർശനം ഉണ്ടാകുമ്പോൾ ശിഷ്യന്മാർക്കും ഭ്രാന്തി ദർശനം ഉണ്ടാകുന്ന എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരം ഭ്രാന്തി ദർശനമുള്ളവരാണ് അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെ ആകർഷിക്കപ്പെടുമ്പം ചെല്ലുന്നവർക്കെല്ലാം എന്തോരും ഗുരു അവരോട് പറയും മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം. ചിലപ്പോ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യം കൂടിയില്ല. ഗുരുവിനെ കണ്ടാൽ തന്നെ ഭ്രാന്തി ദർശനം ഉണ്ടാകും. ഇനി അതിന് ഗുരുവിന് ഭ്രാന്തി ദർശനം വേണമെന്ന് തന്നെയില്ല. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ ഭ്രാന്തി ദർശനത്തിന്റെ ഒരു നിങ്ങളുടെ ബ്രെയിനിലൊരു ഭാഗം ഉണ്ടെങ്കിൽ എന്താണോ നിങ്ങളെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്ത ദർശനമുണ്ട്. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ അടുത്തൊരു വിദേശി വരുമായിരുന്നു. വിദേശി എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് മുസ്ലിമാണ്, പേരെന്ന് ഞാൻ പറയുന്നു. ഇയാൾ എന്റെ അടുത്ത് വരുമ്പോൾ ഇയാൾക്ക് ഭ്രാന്തി ദർശനം ഉണ്ടാവും. എനിക്കത് ഉണ്ടാകുന്നുമില്ല, ഇയാൾക്കുണ്ടാവും. അപ്പോ അങ്ങനെ ഒരാൾക്കല്ല, ഒന്ന് രണ്ടുപേരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കുണ്ടാകുന്ന ഭ്രാന്തി ദർശനം അവര് കരുതുന്നത് സത്യമാണെന്ന്. അവരത് കാരണം ഈ ഭ്രാന്തി ദർശനമൊന്നും സ്വപ്നം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭ്രാന്തി ദർശനം ഒരാൾക്ക് സ്വപ്നം പോലെ ഒരിക്കലും മിഥ്യയാണെന്ന് തോന്നത്തില്ല. സ്വപ്നത്തിൽ നമ്മൾ ഉണർന്നു എന്നാണ് നമുക്ക് എന്ത് തോന്നുന്നത്, മിഥ്യയാണെന്ന് തോന്നുന്നു. ഭ്രാന്തി ദർശനം വന്ന ഒരാളിന് ഭ്രാന്തി ദർശനം സ്വപ്നം പോലെ മിഥ്യയാണെന്ന് തോന്നത്തില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതാണ് ഇയാൾ അതിൽ വീണുപോകുന്നത്. അപ്പൊ ഈ എന്നെ കാണാൻ വന്ന ഒരാളിന് ഇങ്ങനെ ഭ്രാന്തി ദർശനം ഉണ്ടായി. അയാൾ ഒരു തവണ ഒന്ന്, രണ്ടു തവണ ഒന്ന്, മൂന്ന് തവണ ഒന്ന്, ഇയാൾക്ക് നിരന്തരം ഭ്രാന്തി ദർശനം. അപ്പോ ഞാനെന്ത് ചെയ്തു, ഇതിനെ ഇയാളോട് പറഞ്ഞില്ല ഇത് ഭ്രാന്തി ദർശനമാണെന്ന്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യും. ഞാൻ പതുക്കെ പതുക്കെ ഇയാളെ എന്ത് ചെയ്യും, ഇയാളിൽ നിന്ന് ഞാൻ അകന്നു. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല. എനിക്കറിയാതെ ഭ്രാന്തി ദർശനമാണെന്ന്, അപ്പൊ അതിനെ എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അത് ഭ്രാന്തി ദർശനമാണെന്ന് അയാളോട് പറഞ്ഞാൽ അയാൾ ആത്മഹത്യ ചെയ്യും. അയാളത് വലിയ ശക്തിയുമായിട്ടാണ്. അപ്പൊ അയാളുമായിട്ടുള്ള എല്ലാ കണക്ഷനും ഞാൻ വിച്ഛേദിക്കും. ഇപ്പൊ അങ്ങനെ വിച്ഛേദിച്ചിരിക്കുകയാണ്. അയാൾ എന്നെ തിരഞ്ഞു കിടക്കുന്നുണ്ട് അവിടെയൊക്കെ, പക്ഷെ ഞാൻ ആ കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ്. ഈ ഭ്രാന്തി ദർശനം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് ബ്രെയിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇത് ഒരാൾക്കല്ല, വേറെ ചില ആൾക്കാർക്കും ഇങ്ങനെ ഭ്രാന്തി ദർശനം ഉണ്ടായിട്ടുണ്ട്. എന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്ന വേറെ കഥ. പക്ഷെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്, നമുക്കതിൽ ഇടപെടാൻ പറ്റില്ല. അവരങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കവരെ പാടെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം അവർക്കത് മിഥ്യയാണെന്ന് തോന്നിടത്തോളം കാലം നമുക്ക് മിഥ്യയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അത് എന്താണ് ആത്മഹത്യാപരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാം. നമ്മളിതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ഇത് പോയി പലയിടത്തും പറയും. ഇന്ന ആളിന്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ദർശനമുണ്ട്. ഉടനെ ഇത് കേൾക്കുമ്പോൾ ഇതിന് താല്പര്യമുള്ള ആൾക്കാരെല്ലാം കൂടും. കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം, ഇങ്ങനെ ഈ ഭ്രാന്തി ദർശനക്കാരെ എല്ലാം കൂട്ടിച്ചേർത്തൊരു ആശ്രമം ഉണ്ടാക്കി അവിടെ ഗുരുവായിരുന്നു ഇന്ന് ജീവിക്കുന്നതിനും നല്ല സൗകര്യത്തിൽ ജീവിക്കാമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു അവസരം ഞാൻ കളഞ്ഞു കുളിച്ച ആളാണ്. കേൾക്കുന്നുണ്ടോ? പറയുന്നു. അതാണ് അവരുടെ ശാന്തി. ഈ ഭ്രാന്തി ദർശനമാണ് അവരുടെ ശാന്തി. അതിലാണ് അവരെ സമാശ്വസിക്കുന്നത്. അതാണ് അവരുടെ ബലം. അവരുടെ ജീവിതത്തിൽ അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ ഭ്രാന്തി ദർശനമാണ്. പക്ഷെ അതിന് നമ്മൾ ബേസിക്കായി മനസ്സിലാക്കേണ്ട കാര്യം എന്താണോ, എന്താണ് അതവരുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. എന്താ കേട്ടോണ്ടിരിക്കുന്നത്? ഒരു ബോധമില്ലല്ലോ. അതവരുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. ആ പ്രത്യേകത ഉള്ളവരെ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ സംഘടിപ്പിക്കാം, അവനെ പ്രോത്സാഹിപ്പിക്കാം. ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് പേര് നമ്മളെ അടുത്ത് കൊടുക്കും. നമ്മളും ഇല്ലെങ്കിലും ഭ്രാന്തി ദർശനമുള്ളതായിട്ട് അഭിനയിക്കും. ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. ആര് അത് തന്നെ ഈ ഭ്രാന്തി ദർശനക്കാരുടെയൊക്കെ അതൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ പറയുന്നത് ഗുരുദേവനെ കുറിച്ചേ, ഗുരുദേവനെ കുറിച്ചേ, ഗുരുദേവൻ സ്വയം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നെ കുറിച്ച് ഇല്ലാത്ത കഥകളാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയത്. ഇതുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ആ കഥ കൊണ്ടാണ് ഇന്ന് ഒരുപാട് സ്വാമിമാര് എന്താണ് കാശുണ്ടാക്കുന്നതും പേരുണ്ടാക്കുന്നതും അതുണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്നു സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു ഒക്കെ ഈ എല്ലാ കഥകളും പ്രചരിപ്പിച്ചിട്ടാണ്. നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്നു ഇതൊക്കെ തന്നെ. മനസ്സിലായോ? ഗുരു എന്ന് സ്വയം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്നെ കുറിച്ച് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു വരക്കുകയാണ്. എന്നാൽ അതിനും ഒരു വില കൽപ്പിക്കത്തില്ല. ഈ ഭ്രാന്തി ദർശനം എന്ന് പറയുന്നത് ഇന്നും ഇത് വളരെ വ്യാപകമായിട്ട് ഒരുപാട് ഒരുപാട് പേര് ഇത് വച്ച് ബിസിനസ് നടത്തുന്നുണ്ട്. പിന്നെ നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷതകളുണ്ടെന്ന് നമ്മൾ സ്വയം അംഗീകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞിട്ടായാലും ശരി, നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ടാകും. നമ്മളതിന് എന്ത് ചെയ്യണം? ഒരു ബിസിനസ്സാക്കി മാറ്റണം, പ്രോത്സാഹിപ്പിക്കണം. ഒരിക്കലും ഒരാളിനെ കാണാൻ പോകും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു വലിയ ബിസിനസ്സുകാരൻ. അപ്പൊ അയാള് പെൺമനയാണ്, ഞാൻ മേളിലായിരിക്കുന്നു, ഇയാള് താഴ്ന്നു കയറി നിൽക്കുമ്പോൾ അല്ലാതാണെങ്കിൽ അയാളത് ശ്രദ്ധിച്ചില്ല. ആ കാര്യം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നാളെ തന്നെ പോയി ഹാർട്ടൊന്ന് ചെക്ക് ചെയ്യും. അല്ലാതെ അണയ്ക്കുന്നുണ്ട്, കാരണം ഞാൻ സ്ഥിരം കാണുന്ന ആളാണ്. അയാളെന്നോട് ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞെന്റെ കുഴപ്പമുണ്ട്, ഒരു ചെക്ക് ചെയ്യണം. അപ്പൊ എവിടെ പോണം? നല്ല അന്ന് ഒരു 10-15 വർഷമായി വന്നു. ഒരു നല്ല സ്ഥാനം എന്ന് പറയുന്ന അമൃത ഹോസ്പിറ്റലാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്യുക, എന്താണെന്നത് പരിശോധിക്കുക. അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അയാൾക്ക് 3 ബ്ലോക്ക്. അവർ പറഞ്ഞു എന്താണ്, ഉടൻ തന്നെ സർജറി ചെയ്യണം. ഉടനെ അയാൾ എന്നോട് വിളിച്ചു, ശബ്ദമൊക്കെ പതിരുന്നു, വരയ്ക്കുന്നു, സർജറി പറയുകയാണ്. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കില്ല, അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ധൈര്യമായിട്ട് സർജറി ചെയ്യുക. അയാൾ സർജറി ചെയ്തു, ഇന്നും ജീവിച്ചിരിപ്പുണ്ടാണ്. ബിസിനസ്സുകാരനാണ്, കൊല്ലത്തോടാണ്. ഇയാള് സർജറി ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം റെസ്റ്റ് പറഞ്ഞു. ഒരു റെസ്റ്റ് കഴിഞ്ഞ് പുറത്ത് യാത്ര ചെയ്യാറായപ്പോഴത്തേക്ക് ഇയാൾ ആദ്യം വന്നത് പെൺമിനാശ്രമത്തിൽ എന്നെ കാണാം. അപ്പൊ അയാൾക്ക് പടികയറാൻ പോയി, ഞാൻ താഴോട്ട് ഇറങ്ങിച്ചെന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചു. സംസാരിച്ചു സ്വാമിയുടെ ഒരു ഫോട്ടോ എനിക്ക് വേണം. ഞാൻ ചോദിച്ചത് എന്തിനാണ്? ഞാൻ പറഞ്ഞ് അതെന്റെ പൂജാമുറിയിൽ വെക്കാനാണ്. എന്തിനാണ് എന്റെ പടം പൂജാമുറിയിൽ? സ്വാമി എന്ന് പറയാതിരുന്നെങ്കിൽ, ഡോക്ടർ പറഞ്ഞു ഇന്നേ ദിവസം ഇവിടെ വരാതിരുന്നുവെങ്കിൽ ഇപ്പോ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്നു ഏതാനും ദിവസങ്ങൾക്കകം മരിച്ചത്. അപ്പൊ ഞാൻ സ്വാമിയാണ് പറഞ്ഞത്. സ്വാമി അത് കണ്ടുപിടിച്ച് അത് പറഞ്ഞു തന്നതുകൊണ്ട്, ആ കാര്യം പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സ്വാമിയുടെ ഫോട്ടോ കിട്ടിയത്. ഞാനയാളുടെ പറഞ്ഞു നിങ്ങളൊരു പടികയറി മേളിലോട്ട് ഒന്നും അല്ലാതെ അണയ്ക്കുന്നതാണ് ഇത്. ഹാർട്ടിന് ബ്ലോക്കുള്ളവരുടെ ഒരു അടയാളമാണ്. ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. കാരണം മുമ്പൊന്നും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഹാർട്ട് പരിശോധിക്കാൻ ഞാൻ പറഞ്ഞാണ്. ഇതിന് കോമൺ സെൻസ് എന്ന് പറയും, നമ്മൾ ഈ പറയുന്ന പൊതുവിജ്ഞാനം അത് വെച്ച് പറഞ്ഞാണ്. അല്ല, അതുകൊണ്ട് എന്റെ ഫോട്ടോ വെച്ച് പൂജിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അയാൾ മറുപടി പറഞ്ഞ എന്തെന്നറിയാം, വലിയ വലിയ സിദ്ധിയുള്ളവളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ അവരൊരിക്കലും തുറന്നു പറയത്തില്ല സിദ്ധിയുണ്ട്. അതുകൊണ്ട് ഫോട്ടോ പൂടിയേ രീതി അങ്ങനെയുണ്ട്. വലിയ സിദ്ധിയുള്ളവരെന്ന് സിദ്ധിയുണ്ടെന്ന് പറയത്തില്ല. ഫോട്ടോ കൂടി ചെയ്തു നിങ്ങൾ ഈ സ്വാമിയെ കയറുന്നു, ഇപ്പൊ എത്ര കാശുണ്ടാക്കിനാണ്, നല്ല കാശുള്ള ആളാണ്, ഒരുപാട് വീടിനൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ടൊക്കെയാണ്. ഇങ്ങനെ ഒരു ഭക്തനെ കിട്ടിയിരുന്നെങ്കിൽ സ്വാമി എവിടെയായിരുന്നു, നമ്മളെല്ലാം വിളിച്ചാൽ കിട്ടോ? ഞാൻ ഫോട്ടോ കൊടുത്തില്ല, പുള്ളി കുറെ കാലം കഴിഞ്ഞ് ഒരു മൊബൈൽ കൊണ്ടുവന്ന് എന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി ഫ്രെയിം ചെയ്ത് വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെയുണ്ട്, ഇതാണ് മനുഷ്യൻ. അപ്പൊ നമ്മള് എന്താണ്, നമ്മുടെ ഈ സിദ്ധി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ഉണ്ടാക്കാം, പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. അതായത് നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിൽ നിന്നും നമ്മൾ മറ്റുള്ളവർ കാണാത്ത ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതാണ് സിദ്ധി. അത് സിദ്ധിയാണ്, കാരണം മറ്റുള്ളവർ കാണുന്നില്ല, നമ്മൾ കാണുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് നമ്മൾ കാണുന്നു, അത് നമ്മുടെ ഒരു നിരീക്ഷണ ശേഷിയാണ്. അതിനെ നമ്മൾ സിദ്ധി എന്ന് പറയും. അതിൽ വേറൊന്നുമില്ല, അതൊരു മനുഷ്യന്റെ നിരീക്ഷണ ശേഷിയാണ് ഈ സിദ്ധി എന്ന് പറയും. പിന്നെ ഊഹാപോഹ സാമർത്ഥ്യം, ഊഹിക്കുക. എന്നോടിപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്നോടൊരാൾ പറഞ്ഞു, എന്നെ അറിയിച്ചു, ഇന്ന് എന്നെ ഇവിടെ കാണാൻ വരുമെന്ന്. മനസ്സിലായത് എനിക്ക് മാത്രമേ അറിയാവൂ, നിങ്ങൾക്കൊക്കെ അറിയത്തില്ല, എനിക്കും അറിയാം. കാരണം എന്നെ അത് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ സ്വാമി വിളിച്ച് പറയണം, പത്ത് മണിക്ക് ഇവിടേക്ക് വന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്, എന്നെ കാണാൻ ഒന്ന് രണ്ടു പേരൂടെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാമിക്ക് മൂളയില്ലാത്ത ആളായതുകൊണ്ട് സ്വാമി എന്ത് വിചാരിക്കും, കണ്ട പത്ത് മണിക്ക് ഇവരൊക്കെ വരുന്നു, സ്വാമി ഇങ്ങനെ നേരത്തെ അറിഞ്ഞപ്പോ ശ്രദ്ധിയുണ്ട്. ഇത് എന്നെ എനിക്ക് മാത്രം അറിയാമെന്നുള്ള കാര്യം എനിക്കല്ലേ അറിയാവൂ, ഈ സ്വാമിക്ക് അറിയാം, അറിയാം. എന്നാ വേറൊരു സ്വാമി, ഈ സ്വാമിക്ക് ബുദ്ധിയുണ്ടല്ല, എന്നാ വിട്ട് ഈ സ്വാമി വിട്ട്. ഇതൊക്കെയാണ് സിദ്ധി എന്ന് പറയുന്നത്. ചിലർക്ക് അത് ശേഷി കൂടുതലായിരിക്കും, ഊഹാപോഹ സാമർത്ഥ്യം ഒക്കെ ചില വ്യക്തികൾക്ക് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് തീരെ കാണത്തില്ല. കൂടുതൽ അത്തരം ശേഷിയുള്ളവരാണ് നമ്മൾ സിദ്ധിയുണ്ടെന്ന് പറയും. അതൊരു സിദ്ധി തന്നെയാണ്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല, ഒരു വ്യക്തിയുടെ സാമർത്ഥ്യമാണ്. അതൊരു സാമർത്ഥ്യം തന്നെയാണ്, എല്ലാവർക്കും അതില്ല, നിരീക്ഷണ ശേഷി ഇല്ല. അതിന് സഹോദരനയപ്പോ ഒരു ഉദാഹരണം പറയുന്നത്, ഗുരുദേവനും സഹോദരനയപ്പനുമായിട്ട് കുമാരനാശാൻ താമസിക്കുന്ന സ്ഥലത്ത് പോയപ്പോ ഒരു പ്ലാവിൽ അവിടെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഗുരുദേവൻ ചോദിച്ചു, ഇത് വരിക്കല്ലേ എന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞ ഇത് വരിക്കുകയാണ്, അപ്പോ പ്ലാവ് കണ്ടിട്ട് വരിക്കുകയാണെന്ന് എങ്ങനെയായിരുന്നു ഗുരു സഹോദരനയപ്പൻ പറയുന്നു. അത് ഗുരുവിന്റെ നിരീക്ഷണ ശേഷി. എന്തുകൊണ്ട് ഒരു വരിക്കപ്ലാവിന് എന്തൊക്കെ വിശേഷതകളുണ്ടെന്നുള്ളത് ഗുരു കണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കൂഴപ്പിലാവിനില്ലാത്ത എന്തൊക്കെയാണ് പ്രത്യേകത വരിക്കപ്പിലാവ്, അത് അതിന്റെ ഇലകളിലുള്ള ചിലപ്പം വ്യത്യാസമായിരിക്കും. ഒരു സയന്റിസ്റ്റിനെ പോലെ അത് മനസ്സിലാക്കുന്നതിനുള്ള പ്രത്യേക ശേഷി ഗുരുവിനുണ്ട്, നമുക്കതില്ല, അത് സിദ്ധി തന്നെയാണ്. പക്ഷെ ആ സിദ്ധി എങ്ങനെ ഉണ്ടായി, നിരീക്ഷണം കൊണ്ടുണ്ടായ സിദ്ധിയാണ് എന്ന് സൗവർണയപ്പം പറയുന്നതാണ്. അന്ന് പറയുന്ന അപൂർവ വ്യക്തിത്വം, അപൂർവ വ്യക്തിത്വം എന്ന് പറയുന്നത് പല വ്യക്തികളിലും കാണും, പല കാര്യങ്ങളിലും അവരത് പ്രകടിപ്പിക്കും. അപ്പൊ നമുക്ക് തോന്നും നമുക്കങ്ങനെ ഒരു കഴിവില്ലാത്തതുണ്ട് എന്ന് പറയുന്നു. അതൊരു സിദ്ധി എന്ന് പറയും. ഇപ്പൊ പാട്ട് പാടുന്നതിന് യേശുദാസിന്റെ കഴിവ് ഒരു സിദ്ധിയാണ്, അഭിനയത്തിന് മോഹൻലാലിനുള്ള കഴിവ് ഒരു സിദ്ധിയാണ്. അതൊക്കെ അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റും, എല്ലാവർക്കും പറ്റും. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് കായംകുളം കൊച്ചുണ്ണിക്ക് മോഷ്ടിക്കാനുള്ള ഒരു കഴിവുണ്ട്, അതൊരു സിദ്ധിയാണ് അല്ലേ. അതുപോലെ മോശം കാര്യങ്ങൾ ചെയ്യുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ മനുഷ്യന് പ്രത്യേക കഴിവാണ്. അതിന് സിദ്ധി എന്ന് പറയുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ഞാൻ ആകാശത്തോടി പറന്നുപോയി എന്നൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കിയാണെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരു മനുഷ്യനും ആകാശം കൂടെ പറക്കാൻ പറ്റില്ല. പറക്കാൻ പറ്റും, എന്ത് വേണം? ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനെതിരായ ഒരു ശക്തി പ്രയോഗിക്കാൻ കഴിയും. അതിന് റോക്കറ്റോ പ്ലെയിനോ ഒക്കെ മതി. പിന്നെ ടെലിപോർട്ടേഷൻ എന്ന് പറഞ്ഞ് ക്വാണ്ടം ഫിസിക്സിലൊരു തിയറി ഉണ്ട്, ടെലിപോർട്ടേഷൻ. ഭാവിയിൽ എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സീരിയലിലും സിനിമയിലുമൊക്കെ കാണുന്നില്ലേ, ഹനുമാൻ ശിവൻ സീരിയലൊക്കെ കാണാം. ഇങ്ങനെ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ എന്തോ പിരിവിരാന്ന് വന്നിട്ട് അവിടെ ശിവൻ, എന്നിട്ട് ശിവൻ എങ്ങനെ നിൽക്കും? പെട്ടെന്ന് കുറെ വർണ്ണങ്ങൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ശിവൻ അന്തർദാനം ചെയ്യും. ഇതുപോലെ ഒരു എന്താണ് ഒരു കാര്യത്തിന് ടെലിപോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ക്വാണ്ടം തരത്തിലൊക്കെ ഇന്ന് പരീക്ഷണം നടത്തി വിജയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ചെറിയ കണത്തെ ഭൂമിയിലെ ലാബിലിരിക്കുന്ന ഒരു കണത്തിന്റെ ഒരു കോപ്പി, അതേ കണത്തിന്റെ അതേ കോപ്പി ആകാശത്തൂടെ സഞ്ചരിക്കുന്ന ഒരു സാറ്റലൈറ്റിൽ എത്തിക്കാൻ ചൈനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന വസ്തു സെക്കൻഡ് കൊണ്ട് അവിടെ എത്തും. ഇതിങ്ങനെ മനുഷ്യന് വികസിപ്പിച്ച് വന്നു കഴിഞ്ഞ് നമ്മുടെ ഈ ഫിസിക്സിന്, ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയും, ഇതിന്റെ തരത്തിലേക്കൊക്കെ അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ അതൊരു വെറൊരു സ്വപ്നം മാത്രമാണ്. മനുഷ്യൻ ഞാനിങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? ഡിം ചൊവ്വായിലിരിക്കും. ഒരു സ്വപ്നം പോലെ കാണാൻ പറ്റും, പക്ഷെ അത് അതിനാണ് ടെലിപോർട്ടേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്റെ കോപ്പി ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. ഞാൻ അവിടെ ഇരിക്കും, എന്റെ കോപ്പി അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ എന്താണത്? സയൻസിലൂടെ ആയിരിക്കും, അല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ ചില നിയമങ്ങളും ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാന നിയമങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യൻ കണ്ടെത്തിയ നിയമങ്ങളാണ്. ഈ നിയമങ്ങളെ ആർക്കും ലംഘിക്കാൻ കഴിയത്തില്ല, നമുക്ക് മനുഷ്യർക്ക് അതിനെ ലംഘിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രകൃതി നിയമങ്ങളെന്ന് പറയും, നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങളെയൊക്കെ നമുക്ക് ലംഘിക്കാം. കാരണം നമ്മളുണ്ടാക്കുന്ന നിയമമാണ് ട്രാഫിക് നിയമം. ഇടതുവശത്തൂടെ പോകാവും, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇടതുവശത്തൂടെ പോവാം. എന്തുകൊണ്ട്? നമ്മളുണ്ടാക്കിയ നിയമമാണ്. പക്ഷെ പ്രകൃതി നിയമം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നമ്മളുണ്ടാക്കിയല്ല, നമ്മൾ കണ്ടെത്തുന്ന നിയമങ്ങളാണ്. ആ കണ്ടെത്തിയ ഒരു നിയമമാണ് ഈ പറയുന്ന ആകർഷണ സിദ്ധാന്തം, ഒരു നിയമമാണ്. ഈ നിയമത്തെ നമുക്ക് ലംഘിക്കാൻ പറ്റും. അതായത് രണ്ട് വിധത്തിലാണ് അത് വരുന്നത്. സർ ഐസക് ന്യൂട്ടന്റെ ന്യൂട്രോണിയൻ ഫിസിക്സ് എന്ന് പറയും, അതിന്റെ നിയമങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയാണ്. മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന നിയമം, എൻട്രോപ്പി എന്നൊക്കെ പറയുന്ന നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ മനുഷ്യൻ ഈ പ്രകൃതിയിൽ കണ്ടെത്തിയ നിയമങ്ങളാണ്. ഇതിനെ നമുക്കൊന്നും മാറ്റാനോ മറിക്കാനോ പറ്റില്ല. അപ്പൊ അത്തരം നിയമങ്ങളെ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്നിടത്തോളം കാലം ഈ പറയുന്ന തരത്തിലുള്ള ഒരു അത്ഭുതങ്ങളും നടക്കില്ല. കാരണം ഏത് കാര്യങ്ങളും ഇത്തരം അടിസ്ഥാനപരമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് വിധേയമായേ സംഭവിക്കും. ഇത്തരം നിയമങ്ങളെ കുറിച്ച് അറിയാതിരുന്നുകൊണ്ടാണ് പഴയ കാലത്ത് ആൾക്കാർ അത്ഭുതങ്ങൾ, ഇത്തരം നിയമങ്ങൾക്ക് വിരുദ്ധമായും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെ മനസ്സിലായി ഒരു മുറിക്കകത്ത് കഥയെല്ലാം കുത്തിയിട്ട് ബന്ധമായിട്ട് അടച്ചു വെച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഒരു കാരണവശാലും ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അത് ഒരിക്കലും നടക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട്? അടിസ്ഥാനപരമായ ഭൗതിക നിയമങ്ങൾക്കെതിരാണ് അത് പുറത്തു വരിക എന്നുള്ളത്. പക്ഷേ ഒരു മജീഷ്യനെയാണ് നിങ്ങൾ അടച്ചു വയ്ക്കുകയാണെങ്കിൽ അയാൾ പുറത്തു വരും. അയാൾ പുറത്തു വരുന്നത് എങ്ങനെയാണ്? അത് മാജിക് എന്ന് പറയുന്നതിന്റെ ഒരു കബളിപ്പിക്കലാണ്, നമ്മളെ കബളിപ്പിക്കുന്നത്. മാജിക്കൽ സംഭവിക്കും, യഥാർത്ഥമായി സംഭവിക്കും. എന്തുകൊണ്ട്? നമ്മുടെ ഈ അടിസ്ഥാനമായ പ്രപഞ്ച നിയമങ്ങളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഈ നാല് ചുവരുകൾ കഥയെല്ലാം ഭദ്രമായി അടുക്കുന്നു വെച്ചാൽ നിങ്ങളുടെ മൊബൈലിന്റെ സിഗ്നലിന് ഇതിന് നിങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുക്കേണ്ട കാര്യമില്ല. തുറന്നു കൊടുക്കണോ? മൊബൈലിന്റെ സിഗ്നൽ എന്ത് ചെയ്യും? നിങ്ങളുടെ ഈ മുറിക്കകത്ത് കടന്നു വരും. എന്തുകൊണ്ട്? അത് അതിന്റെ ആവൃത്തി അത്രയും സൂക്ഷ്മമായതുകൊണ്ട് അതിന് കടന്നു വരാം. പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യന്റെ ശരീരത്തിന് പുറത്തേക്ക് കടന്നു പോകാൻ പറ്റില്ല. ഭദ്രമായിട്ടത് അടച്ചിരിക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് ഭൗതിക നിയമമാണ്, അതിനെ ഉല്ലംഘിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ എന്താണ്? ആൾക്കാരുടെ വിശ്വാസങ്ങളാണ്. സംശയം തോന്നും, കൂടുവിട്ട് കൂടുമാറുക. ശങ്കരാചാര്യരുടെ മൃതദേഹം അടച്ചു വെച്ചിരുന്നു, പിന്നെ ജീവൻ പുറത്തുപോയി, പിന്നെ അകത്തു വന്നു. ഇതൊക്കെ വെറും കഥകളാണ്, അതിനും യാതൊരു അർത്ഥമുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് പറയുന്നതിന്റെ രണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. ഒന്ന് സ്വപ്നം. സ്വപ്നത്തിൽ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. രണ്ട് ആൾക്കാർ വിചാരിച്ചു എന്താണ് ഇതുപോലെ മനുഷ്യന് ഇതൊക്കെ സംഭവിക്കുമെന്നും ആൾക്കാർ ധരിച്ചു. സ്വപ്നത്തിൽ സംഭവിക്കും, സ്വപ്നത്തിൽ നമ്മൾ മരിച്ചിട്ട് ജീവിക്കും. അതുപോലെ ഭ്രാന്തി ദർശനങ്ങളെ സംഭവിക്കും. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ എന്ത് വിചാരിക്കുന്നു? നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ജാഗ്രത ഇതൊക്കെ സംഭവിക്കും. മറ്റൊന്ന് പറയുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും. അത് ലോകത്ത് ഒരുപാട് പഠനം നടക്കുന്ന കാര്യങ്ങളാണ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഈ ആക്സിഡന്റൊക്കെ വന്നു ബോധം നഷ്ടപ്പെട്ട ആൾക്കാർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പം അവിടെ ഡോക്ടർമാരെ ഇവരെ ബ്രെയിനിലൊക്കെ സർജറി നടത്തിക്കൊണ്ടിരിക്കുമ്പം ഇവർക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഇവര് ശരീരം വിട്ട് പുറത്തു പോയി, മിക്കവാറും അനുഭവങ്ങളൊന്നുമില്ലാതെ ഇവർ മേളിൽ പോയി, ഈ സീലിങ്ങിനെ പോയി നിന്നിട്ട് താഴെ ഡോക്ടർമാര് ചെയ്യുന്ന സർജറി കാണുന്നതായിട്ട് അവർക്ക് സംഭാഷണം കേൾക്കുന്നതായിട്ട് ഒക്കെ അനുഭവം ഉണ്ടാകുന്നു. എന്നിട്ട് ഓപ്പറേഷനെ കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? അപ്പൊ ബോധമില്ല. അവർ പറയും ഞങ്ങള് ഈ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്താണ് ശരീരം വിട്ട് പുറത്തു പോയി, സൂക്ഷ്മ ശരീരം എന്നൊക്കെ വരുന്ന അതാണ്. പിന്നീട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇതത് കണ്ട് എല്ലാം ശരിയായ പെണ്ണുങ്ങൾ തിരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പലതരത്തിൽ വരും. ന്യൂറോ സയൻസിൽ ഇതിന് പറയുന്ന വിശദീകരണം ഇത് മാത്രമല്ല, മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന ആൾക്കാർ, നിങ്ങൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണെങ്കിൽ മരണത്തിന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന വിചിത്രമായ അനുഭവങ്ങളാണ്. അതായത് നിങ്ങൾ ചിലപ്പം ജനനം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു സെക്കൻഡ് നിങ്ങളുടെ ബ്രെയിൻ കൂടെ കടന്നു. നമുക്ക് ഉറക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരു സെക്കൻഡിലെല്ലാം കടന്നു സ്വപ്നം പോലെ. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആ സമയത്ത് ബ്രെയിനിന് പറ്റുന്ന ഡാമേജുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അവിടെ വേണ്ടത്ര ഓക്സിജൻ കിട്ടാതിരിക്കുകയോ ഏതെങ്കിലും ഭാഗങ്ങൾ ശരിക്കും പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഈ ബ്രെയിൻ വളരെ വിചിത്രമായി പ്രവർത്തിക്കുന്നതാണ്. റേഡിയോയിലെ ബാറ്ററി വീക്കായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കറപ്ര കറപ്ര എന്നൊക്കെ ശബ്ദം വരും. അതുപോലെ അപ്പൊ ഇത് ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് വരുന്നത് പഴയകാലത്ത് ഈ ന്യൂറോ സയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം വലിയ അതിനുവേണ്ടി പ്രചാരം അത്രയൊന്നും കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ന്യൂറോ സയൻസിൽ ഒരുപാട് ഈ അടുത്ത കാലത്താണ്, അടുത്ത കാലം ഇന്നത്തെ 80 ശേഷമാണ് ഒരുപാട് പഠനങ്ങളൊക്കെയാണ്. അതുവരെ മനുഷ്യൻ ഇതൊക്കെ വേറെ തരത്തിലാണ് കണ്ടിരുന്നു. അതിനെനിക്ക് ഇതെല്ലാം കേവലം സൈക്കോളജിയുടെ വെളിച്ചത്തിലാണ് കണ്ടിരുന്നു. സൈക്കോളജി എന്ന് പറയുന്ന ഫ്രോയിഡിന്റെ മനഃശാസ്ത്രം വെച്ചിട്ടാണ്. ഈ ഫ്രോയിഡ് എന്ന് പറയുന്ന ആള് ഒപ്പിയം എന്ന് പറയുന്ന ലഹരിക്ക് അടിമയായിരുന്നു. ഇയാള് ഓപ്പിയം അടിച്ചിട്ടിരുന്നു കൊണ്ട് എഴുതി വെച്ചതായിരുന്നു മുഴുവൻ സൈക്കോളജി. 90% ജനങ്ങൾ അതൊക്കെ സത്യമാണെന്ന് ചോദിച്ചത്. അതാണ് നമ്മൾ സാറിന് പറയുന്നത് ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നൊക്കെ സാറിന് പ്രസംഗിക്കാറില്ല, കേട്ടിട്ടില്ല. ഇത് ഫ്രോയിഡിന്റെ ഓപ്പിയത്തിന്റെ ശാസ്ത്രമാണ്. ന്യൂറോ സയൻസിലേക്ക് വന്നപ്പം അതിൽ നല്ല ഭാഗങ്ങളെടുക്കും. ഇതിന്റെ എല്ലാം കാഴ്ചപ്പാട് മാറി. ഇപ്പോഴാണ് ഇപ്പൊ ഇതെല്ലാം മനഃശാസ്ത്രം എന്ന് പറയുന്ന ഇപ്പൊ എല്ലാം വരുന്ന ഇവിടെ ബ്രെയിനുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു അത് നിങ്ങളുടെ ബ്രെയിനുമായിട്ട് വളരെ വളരെ സ്വാധീനമാണ്. ഈ പറയുന്ന എല്ലാ അനുഭവങ്ങളും നിങ്ങളെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതുകൊണ്ട് മരണസമയത്തോ ആക്സിഡന്റ് പറ്റിയാലോ ഇതൊക്കെ നിങ്ങൾ ചിലപ്പം പരലോകത്ത് പോയിട്ട് തിരിച്ചു വരും. അത് നിങ്ങളുടെ ബ്രെയിൻ ഉണ്ടാക്കി കാണിക്കുന്ന സംഗതികളാണ്. യോഗസ്ഥനായ എന്ന് പറയുന്നത് ഗുരു പറയുന്നത് മാത്രമല്ല, പഴയകാലം മുതൽ ന്യായശാസ്ത്രം, വേദാന്തം, സാഖ്യന്മാര്, യോഗശാസ്ത്രം എല്ലാവരും പഴയകാലം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അന്ധവിശ്വാസമാണ്. വളരെ പഴയകാലം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഗുരു എഴുതിയെന്നുള്ള കാരണം, ഗുരു അദ്വൈത ജീവിയാണ്, എഴുതുന്ന അദ്വൈതത്തിലുള്ള കാര്യം എഴുതി വെച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ എന്ന് ഗുരു എഴുതിയിട്ടില്ലല്ലോ, എന്നാൽ പിന്നെ നമുക്ക് തർക്കിക്കണം. നിങ്ങളൊക്കെ ഇവിടെയാണ് പറയുന്നത് ഗുരുവിന്റെ അനുഭവം, ഗുരുവരടത്തും പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് പ്രശ്നം. ഗുരു അദ്വൈത ദീപികയാണ് എഴുതിയിരിക്കുന്നത്, അദ്വൈതത്തിലുള്ള സിദ്ധാന്തങ്ങൾ എഴുതിയിരിക്കുന്നു. മുന്നേ കടന്ന് വിഷയം പ്രതിപൂർത്തി മുന്നേ ഇതൊക്കെ ഇന്ന് പറഞ്ഞ ആരെങ്കിലും അംഗീകരിക്കുമോ? കണ്ണു പുറത്തു പോയി വസ്തുക്കളെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണിന് ചികിത്സിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതൊക്കെ അന്ന് പഴയ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്വൈതത്തെ എഴുതുമ്പോൾ അതൊക്കെ എഴുതുന്നു എന്നുള്ളേ ഉള്ളൂ. അതിന് ഇന്നത്തെ ശാസ്ത്രമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇതൊന്നും ഒരു എന്റെ അനുഭവമാണെന്ന് ഒരിടത്ത് എഴുതി വെച്ചിട്ടുമില്ല. ശാസ്ത്രത്തെ വിശദീകരിക്കും. അങ്ങനെയോ പറയുന്നത് അനന്തവൾ. നിങ്ങൾ പൊട്ടന്മാരിടുന്ന ആൾക്കാരടുത്ത് വേണ്ടതിനൊക്കെ പറഞ്ഞു നിങ്ങൾ തന്നെ ഇപ്പം വെട്ടലായിരിക്കുന്നു. ഗുരു എന്ത് വിളിച്ചു? ഗുരു ആ ശാസ്ത്രത്തെ എഴുതിയിരിക്കുകയാണ്. പിന്നെ ഈ പറയുന്നത് എന്താണ്? ഇതൊക്കെ നിങ്ങളുടെ വയറ്റിപ്പഴുപ്പിന് ഉപകരിക്കും പറഞ്ഞോളിയും, കുഴപ്പമൊന്നുമില്ല. ഞാനും എന്റെ കൂട്ടത്തിൽ ജീവിച്ചു പോവാം. അതൊക്കെ അല്ല ഞാൻ ചോദിച്ച ഇതിന്റെ കാര്യമാണ്.